ശൂദ്രനെ നിഷേധിച്ചെന്ന് വെച്ചാൽ ശൂദ്രന്റെ ജോലി പറഞ്ഞിരിക്കുന്ന എല്ലായിടത്തും, സ്മൃതികളിലും എല്ലായിടത്തും മൂന്ന് വർണ്ണങ്ങൾക്കും വേണ്ട സേവകൾ ചെയ്യുക. അപ്പൊ അങ്ങനെ സേവ ചെയ്യേണ്ടവൻ വേദം അഭ്യസിക്കാൻ പോയി കഴിഞ്ഞാൽ അവന് ആ സമയം അവന് സേവ ചെയ്യാൻ അവന് കിട്ടാതെ വരും. സിമ്പിളായി മനസ്സിലാക്കാവുന്നുള്ളതാണ്. സേവ ചെയ്യേണ്ട സമയത്ത് അവൻ പഠിക്കാൻ പോയി, ആ സമയത്ത് അവന് സേവ ചെയ്യാൻ പറ്റത്തില്ല. ഈ സേവ എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും വേണ്ടതാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സേവ ചെയ്യുന്ന ഒരാൾ രാവിലെ അവർക്ക് 5 മണിക്ക് ജോലി തുടങ്ങും അടുക്കളയിൽ, അല്ലേ? അതാണ് സേവ എന്ന് പറയുന്നത്. 5 മണിക്ക് അവൻ അവിടെ ജോലി ചെയ്താൽ നമുക്ക് 8 മണിയാകുമ്പോൾ ഭക്ഷണം കിട്ടും. അപ്പം വേദം അധ്യയനം ചെയ്യുന്ന ഈ 5 മണിക്കാണ്. അപ്പോൾ അവനെ പിടിച്ച് രാവിലെ പഠിപ്പിക്കാതിരുത്തി കഴിഞ്ഞാൽ ഭക്ഷണം ആരുഭാവം ചെയ്യും. അപ്പോൾ ആ 5 മണിക്ക് അവനെ എന്ത് ചെയ്യണം? സേവയിൽ തന്നെ ഏർപ്പെടുത്തണം. അവൻ പഠിക്കാൻ പാടില്ല എന്ന് വെച്ചു. ജോലിക്ക് ഇതൊക്കെ ഇന്നും ഉണ്ടല്ലോ, ഇന്നും ഉണ്ട്. പക്ഷെ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? എന്താണ് ഇന്നും അങ്ങനെ തന്നെ 5 മണിക്ക് സേവയുണ്ടോ? 5 മണിക്ക് സേവ ചെയ്ത് പറ്റും അവന് പഠിക്കാൻ പറ്റത്തിട്ട്. ഇന്നതല്ല പ്രശ്നം. അന്ന് ഈ 5 മണിക്ക് അടുക്കളയ്ക്ക് അല്ലെങ്കിൽ സേവ ചെയ്യണം, അവനത് മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞത് അവന്റെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അത് അവന്റെ തെരഞ്ഞെടുപ്പല്ല. നമ്മളൊരു ജോലി ചെയ്യുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പാണെങ്കിൽ പ്രശ്നമില്ല. നമ്മളൊരാൾ അടിച്ചേൽപ്പിക്കുകയാണെങ്കിലോ? അപ്പൊ നീ എല്ലാവരുടെ മകനായി പിറന്നുകൊണ്ട് നീ എല്ലാ ദിവസവും 5 മണിക്ക് അടുക്കളയ്ക്ക് കയറി പണി ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ജാതി വരുന്നത്. അപ്പോ ഇന്നിപ്പോ 5 മണിക്ക് അടുക്കളയ്ക്ക് കയറി വരുന്നത് പണിയുന്നുണ്ടെങ്കിൽ അവനൊരു ജോലി അന്വേഷിച്ചു വന്നതാണ്. അവനോട് ഒരു ജോലി കെട്ടി, അവനാ പണി ചെയ്യുന്നു. അവനറിയാവുന്ന പണി അതാണ്. അവനതിന് കൂലി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അവനെ സംബന്ധിച്ച് പ്രശ്നമല്ല. അവന് വേറെയും അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവൻ പല കാരണങ്ങൾ കൊണ്ടും അവൻ തിരഞ്ഞെടുത്തത് 5 മണിക്ക് ഇതാണ്. മറ്റങ്ങനെയല്ല, അവന് തിരഞ്ഞെടുപ്പില്ല. ഞാൻ 5 മണിക്ക് എന്ത് ചെയ്യണമെന്ന് അവന് സ്വയം തീരുമാനിക്കാൻ പറ്റത്തില്ല. 5 മണിക്ക് എന്ത് തന്നെ ചെയ്യണം? സേവ തന്നെ ചെയ്യണം. എന്തുകൊണ്ട്? എന്തുകൊണ്ടോ? അവൻ ഇന്നാരുടെ മകനാണ്, അതുകൊണ്ട്. അതാണ് ജാതി എന്ന് പറയുന്നത്. ഇന്നാരുടെ മകനായതുകൊണ്ട് ഇന്ന പ്രവൃത്തി ചെയ്യണമെന്ന് പറയുന്നതാണ് ജാതി. അതാണ് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം. ഇന്നിപ്പോ അവൻ എന്തായാലും ഇന്ന ജാതിക്കാരനായതുകൊണ്ട് അവൻ 5 മണിക്ക് സേവനം ചെയ്യുന്നു എന്നല്ല. പല കാരണങ്ങളും കൊണ്ടും, ചിലപ്പോൾ അവന്റെ ഗതികളും ഉണ്ടായിരിക്കും. പക്ഷെ അതിന് ജാതി അതിന് കാരണമല്ല. അതിന് അവന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പഴയതുപോലെ ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല, നീ ഇന്നാരുടെ മകനാണ് അതുകൊണ്ട് നീ ഇന്ന ജോലി തന്നെ ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടില്ല. അവന് വേണമെങ്കിൽ മാറിപ്പോവാം. ഇവിടെ ഇപ്പോൾ 5 മണിക്ക് സേവ ചെയ്തിരുന്ന ഒരാൾ, അയാളുടെ മകൻ ഇവിടെ തന്നെ ചെയ്യണമെന്നൊരു നിയമവുമല്ല. അവന് വേണമെങ്കിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യാം? വേറെ എന്തെങ്കിലും ജോലിക്ക് പോവാം. അവിടെ നിർബന്ധമില്ല. ഇന്നാരുടെ മകനായതുകൊണ്ട് അത് ചെയ്യണമെന്നില്ല. ജാതി എന്ന് പറയുന്നിടത്ത് വരുന്ന അതാണ്. അത് ചെയ്തേ തീരൂ. അപ്പൊ പിന്നെ ഒരിക്കലും ആ പരമ്പരയിലേക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അവരുടെ ജോലി സേവനമാണ്. അപ്പൊ അവർക്കൊരിക്കലും വിദ്യാഭ്യാസത്തിലേക്ക് തിരിയാൻ പറ്റത്തില്ല. ഇതാണ് ജാതി വ്യവസ്ഥയുടെ ദൂഷ്യം എന്ന് പറയുന്നത്. അതാണ്. ഒരു ദൂഷ്യമേ ഉള്ളൂ, ഗുണമൊന്നുമില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ ഇത് ആൾക്കാരിലും ഇതിനെ സംബന്ധിച്ചുള്ള ചിന്താഗതികൾ മാറി മാറി വരുന്നുണ്ട്. പഴയ രീതിയിലുള്ള കടുംപിടുത്തം ശരിയല്ല എന്ന് ആൾക്കാർക്ക് ബോധ്യമായി വന്ന് അത് ആൾക്കാർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. വൈശ്യന് വരെ പഠിക്കാം, വേദം പഠിക്കാം. അന്നത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വേദമാണത്. മുഴുവനുണ്ടെങ്കിൽ കുറേയൊക്കെ അവനും പഠിക്കാം, കൂടുതലൊന്നും പഠിക്കാൻ പാടില്ല. പിന്നെ അവൻ്റെ ജോലി ചെയ്യണം, എന്നാലും കുറച്ചൊക്കെ അവന് പഠിക്കാം. ക്ഷത്രിയന് കുറച്ചുകൂടെ പഠിക്കാം, ബ്രാഹ്മണന് മുഴുവനും പഠിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചു ജാതിയുടെ അടിസ്ഥാനം. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതിന് ഒരു തരത്തിലും അതിന് ഒരു തരത്തിലുള്ള നന്മയും ഒരു ഭാഗത്തും കാണാൻ പറ്റത്തില്ല. മിക്കവാറും പല സ്ഥലങ്ങളിലുമുണ്ട്. ഗുരുധാരണ്യത്തിൽ, ചാന്ദോഗ്യത്തിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ, ഗീതയിൽ. ഭാഷ്യകാരൻ എവിടെയൊക്കെ കൈവച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അവസരം കിട്ടുന്നിടത്തെല്ലാം ഇതിനങ്ങോട്ട് ഉറപ്പിക്കും. ഇവിടെ തന്നെ എങ്ങനെയാണ് ഭാഷ്യകാരം ചെയ്തിരിക്കുന്ന കൃത്രിമ വ്യാഖ്യാനം, ബുദ്ധി കൊണ്ട് പറന്നു എന്ന് പറയുന്നു. അതായത് ജ്ഞാനശ്രുതി ഏ ക്ഷത്രിയനാക്കാൻ വേണ്ടി, രൈക്വൻ ശൂദ്രൻ എന്ന് വിളിച്ചപ്പോൾ ക്ഷത്രിയനാക്കാൻ വേണ്ടി ആദ്യം ചെയ്തത് ശൂദ്ര ശബ്ദത്തിൻ്റെ വ്യുത്പത്തി പറഞ്ഞു. അതൊരു രൂഢ ശബ്ദമാണെന്ന് വെച്ചാൽ അനാദികാലമായി ഒരു ജാതിയിൽ ഉപയോഗിച്ചു വരുന്ന ഒരു ശബ്ദമാണ്. അതിൻ്റെ വ്യുത്പത്തി എന്ന് വെച്ചാൽ ആ പദത്തിനെ വ്യവച്ഛേദിച്ച് അതിൻ്റെ അകത്ത് ഇന്ന ധാതുവുണ്ട്, ഇന്ന പ്രത്യയമുണ്ട്, അങ്ങനെ പറയുന്നതുകൊണ്ടാണ് ശൂദ്രനായത്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ലാത്ത ഒരു ശബ്ദമാണ് ശൂദ്രൻ, രൂഢ ശബ്ദമാണ്. പിന്നെ ഭാഷാശാസ്ത്രത്തിൽ ഒരുപാട് ചർച്ച ചെയ്യുമ്പം രൂഢ ശബ്ദമുണ്ടോ ഇല്ലയോ ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളൊക്കെ വരും. സാമാന്യമായി പറയുകയാണെങ്കിൽ സാറിന് ഭാഷാപ്രയോഗത്തിൽ അതിൻ്റെ രൂഢ ശബ്ദമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, അതിന് കൃത്രിമമായൊരർത്ഥം പറഞ്ഞു അതിനെ വ്യുത്പന്ന ശബ്ദമാക്കി ഭാഷക്കാർ. എന്താ പറഞ്ഞത്? ദുഃഖം കൊണ്ട് പോയവൻ ആരുടെ അടുത്ത്? രൈക്വന്റെ അടുത്ത്. എന്ന് അർത്ഥം പറഞ്ഞു. ശുച ദുദ്രുവേ എന്നൊക്കെയുള്ള അർത്ഥം പറഞ്ഞു. ദുഃഖം കൊണ്ടുപോയി അല്ലെങ്കിൽ ദുഃഖത്തെ പ്രാപിച്ചവൻ ശൂദ്രൻ എന്നൊരർത്ഥം പറഞ്ഞു. അങ്ങനെ ഒരു വ്യുത്പത്തി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യുത്പത്തിക്കനുസരിച്ച് ശൂദ്ര ശബ്ദത്തെ സിദ്ധിക്കുന്നതിന് നേരിട്ട് ഒരു സൂത്രം പാണിനി പോലും ഉണ്ടാക്കിയിട്ടില്ല. ഉണാദിയിലോ പാണിനീയത്തിലോ ഇല്ല. ഇല്ലാതിരിക്കുക എന്തുകൊണ്ടില്ല? അത് രൂഢ ശബ്ദമായതുകൊണ്ട്. പിന്നെ രൂഢ ശബ്ദങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി ചില പൊടിക്കൈകളൊക്കെ പാണിനി പറഞ്ഞിട്ടുണ്ട്. കൃഷോദരാദീനി യഥോപദിഷ്ടം അതൊക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ അവർ മറ്റു ഗതിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. സാമാന്യ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ശൂദ്ര ശബ്ദത്തിന് ഒരു ജാതി എന്നുള്ളതല്ലാതെ ദുഃഖം കൊണ്ടുപോയവൻ അങ്ങനെ ഒരർത്ഥമൊന്നുമില്ല. ഇല്ലാത്ത അർത്ഥം പറഞ്ഞു, അതാണ് ശൂദ്രൻ എന്നർത്ഥം. എന്തായി ദുഃഖം കൊണ്ടുപോയവനെന്ന് പറയാൻ? അപ്പൊ രൈക്വനെ കുറിച്ച് ഈ ഹംസങ്ങൾ പറയുന്നത് കേട്ടപ്പോ ഭാഷ്യകാരൻ പറയുന്നത് ഞാനും ശ്രദ്ധിക്കുക, അന്ന് വലിയ ദുഃഖം ഉണ്ടായെന്നാണ്. പക്ഷികാരന്റെ വ്യാഖ്യാനമാണ്, അങ്ങനെ ജ്ഞാനശ്രുതിക്ക് ദുഃഖം ഉണ്ടായെന്ന് ശ്രുതി പറയുന്നില്ല. ദുഃഖം ഉണ്ടാകാനുള്ള ഒരു കാര്യവും പറഞ്ഞതുമില്ല. പിന്നെ എങ്ങനെ ദുഃഖം ഉണ്ടാവും? അവിടെ ദുഃഖം ഉണ്ടായെന്ന് ഇല്ലാത്ത കാര്യം പറഞ്ഞു. എന്നിട്ട് ആ ദുഃഖം കൊണ്ട് നേരെ രേഖുവിന്റെ അടുത്ത് പോയി എന്നുള്ളതാണ്. അവിടെ എന്താ പറഞ്ഞത്? ജ്ഞാനശ്രുതി ആവർത്തിക്കുന്ന ഒരു കാര്യം ഇതാണ്. പഴയകാലത്ത് ചതുരംഗം എന്ന് പറഞ്ഞൊരു കളിയുണ്ടായിരുന്നു. ഇന്നത്തെ ചെസ് അല്ല, പഴയ ചതുരംഗം. അതിൽ നാലംഗങ്ങളുണ്ട്, നാല് ഭാഗമുണ്ട്. അത് ചതുർയുഗങ്ങളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. പഴയ ചതുർയുഗം എന്ന് പറയുന്ന പുരാണങ്ങളിലൊക്കെ പറയുന്നു. ഏതൊക്കെയാണ് ചതുർയുഗങ്ങൾ? സത്യയുഗം, ത്രേത, ദ്വാപരം, കലി. ഈ നാല് യുഗങ്ങളാണ് ഈ നാല് അംഗങ്ങൾക്കും കൊടുത്തിരിക്കുന്ന പേര്. അപ്പോൾ അത് നാല് കരുക്കളായിരിക്കും അന്ന് ഉപയോഗിച്ചിരുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് ഇരിക്കുന്ന ഏതാണ്? സത്യം. അതിനെ ജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ജയിച്ചു. അതായത് ഇന്നിപ്പോൾ ഗുലാൻ പെരിസ് എന്നൊക്കെ പറയുന്നുണ്ടോ? കളിച്ചിട്ടുണ്ടോ ഗുലാൻ പെരിസ്? ഉണ്ടോ? കളിച്ചിട്ടില്ല. നിങ്ങളാരും കളിച്ചിട്ടില്ല? വളരെ അതിശയമായിരിക്കുന്നുണ്ടല്ലോ, ഞാൻ മറന്നുപോയി. ഗുലാൻ പെരിസ് കളിച്ചിട്ടില്ല. അത് പെരിസ് ഗുലാനാണ്. നല്ല രസകരമായൊരു കളിയാണ്. ഗുലാനെ വെട്ടിയെടുത്താൽ ജയിച്ച്. കളിച്ചിട്ടില്ല, ഞാൻ മറന്നുപോയി ഇപ്പോൾ. ചതുരംഗമല്ല, ചീട്ട്. ചീട്ട് ചതുരംഗത്തിൽ രാജാവിനെ പൂട്ടിക്കഴിഞ്ഞാൽ ജയിച്ചു. അതുപോലെയാണ് ഇവിടെയും. എന്താണോ ഏറ്റവും ടോപ്പിലുള്ള ഏതാണ്? സത്യം. അതിന് ജയിച്ചാൽ ജയിച്ചു, ബാക്കിയെല്ലാം ജയിച്ചു കഴിഞ്ഞു, ബാക്കിയെല്ലാം വെട്ടി. ഇതാണ് ആ കളി. ഇതാണ് അവിടെ ഉദാഹരണം പറയുന്നത്. അതുപോലെ ഈ രൈക്വൻ, അതായത് വണ്ടിക്കാരൻ രൈക്വൻ, രൈക്വന്റെ ധർമ്മത്തിൽ ബാക്കിയുള്ള എല്ലാവരുടെ ധർമ്മവും അന്തർഭവിച്ചു. എന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരുടെ ധർമ്മത്തെക്കാളും വലുതാണ് രൈക്വന്റെ ധർമ്മം. ബാക്കിയുള്ള എല്ലാവരുടെയും പുണ്യത്തെക്കാളും വലുതാണ് രൈക്വന്റെ പുണ്യം. ബാക്കിയുള്ള എല്ലാവരുടെ കീർത്തിയും രൈക്വന്റെ കീർത്തിയിൽ അറിഞ്ഞിരിക്കുകയാണ്. അപ്പോ ബാക്കിയുള്ള എല്ലാവരും അറിഞ്ഞതിനേക്കാളും വലുതാണ് രൈക്വൻ അറിഞ്ഞത്. ബാക്കിയുള്ള എല്ലാവരും ഉപാസിച്ചതിനേക്കാളും വലുതാണ് രൈക്വന്റെ ഉപാസന. ഇതാണ് അവിടെ പറയുന്നത്, ഈ പക്ഷികൾ പറയുന്നു. ഇതാണ് ജ്ഞാനശ്രുതി കേട്ടത്. അപ്പോ ധർമ്മത്തിലൂടെ കീർത്തി ഉണ്ടാക്കിയ ആളാണ് ജ്ഞാനശ്രുതി, ചന്നദാനം. പക്ഷേ ഈ കീർത്തിയേക്കാളും വലിയ കീർത്തിയാണ് രൈക്വനുള്ളത്. എന്തുകൊണ്ട്? ഇതിനേക്കാളും വലിയ എന്തോ ഒരു പുണ്യം രൈക്വന്റെ കയ്യിലുണ്ട്. അത് രൈക്വന്റെ ഉപാസനയാണ്. അത് ഇയാളുടെ അന്നദാനക്കാളും വലുതാണ്. ഇതൊക്കെ പക്ഷികൾ പറഞ്ഞ് ജ്ഞാനശ്രുതി അറിയുന്നതാണ്. അതൊക്കെ പക്ഷികാരം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴാണ് താൻ ഇത്രയും സമ്പത്തൊക്കെ ചെലവാക്കി നേടിയെടുത്ത പുണ്യത്തെക്കാളും വലിയ പുണ്യം നേടിയ ഒരാള്, സമ്പത്തൊന്നും ഇല്ലാത്ത ആള്. കാരണം വണ്ടിക്കാരൻ രൈക്വനെന്ന് പറഞ്ഞാൽ ഒന്നിയിൽ അയാളൊരു വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആളായിരിക്കും. വണ്ടി എന്ന് വെച്ചാൽ കാളവണ്ടി, അല്ലെങ്കിൽ ഒരു കാളവണ്ടിയിലെ അടിയിലെങ്ങാനും താമസിക്കുന്ന ആളായിരിക്കും. വണ്ടിയുടെ അടുത്തിരിക്കുന്ന ആളെയാണ് കണ്ടത്. വണ്ടി ഓടിക്കണമെന്ന് അർത്ഥമൊന്നുമില്ല. ഈ പഴയ പൈപ്പൊക്കെ റോഡ് സൈഡിൽ ഇട്ടിരിക്കുമ്പം ഈ ആൾക്കാർ അധികം കയറി താമസിക്കത്തില്ലേ? മുമ്പൊക്കെ കാണാമായിരുന്നു. അതുപോലെ ഏതോ പഴയ വണ്ടി റോഡിൽ കിടന്നുമ്പോൾ ഇയാൾ കയറി താമസിച്ചായിരിക്കും എൻ്റെ അടിയിൽ. എന്തായാലും അയാളുടെ പേര് വണ്ടിക്കാരൻ ഇരിക്കുന്നതാണ്. അപ്പോൾ ഒന്നുമില്ലാത്തവൻ, ഇത്രയും സമ്പത്ത് കൊണ്ട് ഞാൻ പുണ്യം നേടിയെങ്കിലും ഒന്നുമില്ലാത്തവൻ ആരും വലിയ പുണ്യം നേടിയെന്ന് പറയുമ്പോൾ എന്താണത് എന്നറിയുന്നതിനുള്ള ഒരു ജിജ്ഞാസയാണ് ഉണ്ടായത്. ആർക്ക്? ജ്ഞാനശ്രുതി. അപ്പോൾ എന്നാ അതൊന്നറിയണമല്ലോ. അയാൾ എന്താണ് അയാൾ അറിഞ്ഞു വച്ചിരിക്കുന്നത്, അയാൾ എന്തിനാണ് ഉപാസിക്കുന്നത് അതെന്നറിയണം. ഇതെനിക്ക് പറഞ്ഞു തരുമെന്നും പറഞ്ഞാൽ പോകുന്നത് പിറ്റേ ദിവസം തന്നെ ഇയാളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്ന, അല്ലാതെ ഈ ഒരു കാര്യം കേട്ടുകഴിഞ്ഞപ്പോൾ ജ്ഞാനശ്രദ്ധയ്ക്ക് ദുഃഖിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം മറ്റൊരാളുടെ കയ്യിൽ ഒരു പ്രത്യേകമായ അറിവുണ്ട്, ആ അറിവ് നേടാൻ വേണ്ടി പോകുമ്പോൾ ദുഃഖിക്കുന്നതിൻ്റെ ആവശ്യമെന്ന് തോന്നുന്നു, സന്തോഷിച്ചല്ലേ പോകുന്നു, ശരി അവിടെ പോയി അത് പഠിക്കണം മനസ്സിലാക്കണം, അങ്ങനെയല്ലേ. ദുഃഖത്തിൻ്റെ ഒരു സാഹചര്യം അവിടെ പറയുന്നില്ല, ഉപനിഷത്തിൽ പറയുന്നില്ല. പക്ഷെ ഭാഷകാരൻ വ്യാഖ്യാനിച്ച എന്താണോ, രൈക്കുവിനെക്കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ ജ്ഞാനശ്രുതിക്ക് ദുഃഖമുണ്ടായി. ശരി, ഇനി ജ്ഞാനശ്രുതിക്ക് ദുഃഖമുണ്ടായപ്പോൾ ചെല്ലുമ്പോൾ കരഞ്ഞുകൊണ്ടാണോ ചെല്ലുന്നതല്ല, പക്ഷേ ഈ രൈക്കുൻ എനിക്ക് സിദ്ധിയുണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാനെന്നുള്ള, ആ സിദ്ധിയെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശൂദ്ര എന്ന് വിളിച്ചു എന്നാണ്, അതായത് ദുഃഖിച്ചുകൊണ്ട് വന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ശൂദ്ര എന്ന് വിളിച്ചു എന്നാണ്. കൃത്രിമമായ വ്യാഖ്യാനങ്ങളാണ്, ഇതാണ് ബുദ്ധിയുണ്ട് പറക്കുന്നു എന്ന് പറയും. രഹിക്കുവിന് സിദ്ധിയുണ്ടെന്നാണ് വേറാളുടെ മനസ്സിനെ അറിയാൻ. അപ്പോ ഇയാള് രഹിക്കുവിനെ കുറിച്ച് കേട്ടപ്പോൾ ജ്ഞാനശ്രുതി ദുഃഖിച്ചു, അത് താൻ മനസ്സിലാക്കി. ആര്? രഹിക്കുവൻ. അത് ജ്ഞാനശ്രുതിയെ ബോധിപ്പിക്കാൻ വേണ്ടി, ഞാനൊരു സിദ്ധനാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി കണ്ട ഉടനെ എന്നെ ശൂദ്ര എന്ന് വിളിച്ചു. എന്റെ അർത്ഥം എന്താണ്? നീ ദുഃഖിച്ചുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ശൂദ്ര എന്ന് വിളിച്ചത്. അല്ലാതെ ശൂദ്രജാതി എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം എഴുതി വെച്ച് ആ സന്ദർഭമായിട്ട് ഒരിക്കലും യോജിക്കാത്തതാണ്. ദുഃഖിച്ചു എന്നൊരു കാര്യം അവിടെ ഇല്ല, ദുഃഖിക്കേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അയാളുടെ ഇല്ല ഒരു വിദ്യയുണ്ട്, അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു പോകുന്നു. ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആ പഠിച്ച ഗുണമുള്ളതാണെന്നറിയുന്നു. അപ്പോൾ പഠിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പോകുമ്പോഴല്ല, അങ്ങനെ ഒരു കാര്യം ഒരു നല്ല ഒരു കോഴ്സാണ് പഠിക്കണം, പഠിച്ചാൽ ജോലി കിട്ടും. ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ദുഃഖിക്കുന്നത്? ദുഃഖിക്കേണ്ട കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അതുപോലെ തന്നെ ജ്ഞാനശ്രുതിയും ദുഃഖിച്ചില്ല എന്നവിടെ പറയുന്നില്ല, പക്ഷെ ദുഃഖിച്ച് ചെന്നു, അതുകൊണ്ട് ശൂദ്ര എന്ന് വിളിച്ചെന്നൊരർത്ഥം പറഞ്ഞു. അതുകൊണ്ട് എന്താ ഗുണം? ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ജാതിയല്ല, ദുഃഖിച്ചിട്ട് വന്നവൻ എന്നൊരർത്ഥമേ ഉള്ളൂ എന്ന് ഭാഷ്യകാരൻ പറഞ്ഞു. അതുകൊണ്ട് ജാതി ശൂദ്രനല്ല ജ്ഞാനശ്രുതി. പിന്നെ എന്താണ്? ക്ഷത്രിയനാണ്. അതുകൊണ്ടാണ് വിദ്യ ഉപദേശിച്ചത്, എന്നാലും അവിടെ വിദ്യ ഉപദേശിക്കുന്നുണ്ട് സമ്പർഗവിദ്യ. ഇത് തന്നെ ഒരു കൃത്രിമമായ വ്യാഖ്യാനമാണ്. രൂഢമായൊരു ശബ്ദത്തിന് വ്യുത്പത്തി അർത്ഥം പറഞ്ഞിട്ട് തന്റെ സിദ്ധാന്തം എന്താണ്, താൻ സമർത്ഥിക്കുന്ന സിദ്ധാന്തം, ശൂദ്രന് വിദ്യ ഉപദേശിക്കാൻ പാടില്ല എന്നുള്ള വേദവിദ്യ, അത് സമർത്ഥിക്കാൻ വേണ്ടി കൃത്രിമമായി വ്യാഖ്യാനം എഴുതിയ ആളാണ്. ഇനി ഇതിലും ഭയങ്കര ഒരു തമാശ വ്യാഖ്യാനമുണ്ട്. എന്തിനുവേണ്ടി വ്യാഖ്യാനിക്കുന്നു? അത് മനസ്സിലാക്കാൻ തന്നെ നമുക്ക് കുറച്ച് പ്രയാസമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഈ ജ്ഞാനശ്രുതിയെ ക്ഷത്രിയനാക്കാൻ വേണ്ടി ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് സമ്പർഗവിദ്യ കഴിഞ്ഞിട്ട് അടുത്ത് വേറൊരു പ്രാണോപാസനയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അഥ എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് ഛാന്ദോഗ്യത്തിൽ തന്നെ തുടങ്ങുന്ന ഒരു ഭാഗമാണ്. ആ തുടങ്ങുമ്പോൾ പറയുന്നതാണ്, രണ്ടു പേര് ഭക്ഷണം കഴിക്കാനായി ഇരുന്നപ്പോൾ ഒരു ബ്രഹ്മചാരി വന്ന് ഭിക്ഷ ചോദിച്ചു. എന്നുവെച്ചാൽ ഈ വേദകാലം എന്നൊക്കെ പറയുന്നത് വലിയ ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലമാണ്, ആ പഴയ കാലം. അപ്പോൾ മനുഷ്യർ പൊതുവെ അന്ധവിശ്വാസികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതമൊക്കെ വളരെ കഷ്ടപ്പാടില്ലായിരുന്നു. കൃഷി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വരൾച്ച കൊണ്ടോ അതിവൃഷ്ടി കൊണ്ടോ ഒക്കെ നശിച്ചു പോകും. അപ്പോൾ പിന്നെ നാട് മുഴുവൻ ദാരിദ്ര്യമാവും. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ തെണ്ടി നടക്കും. അപ്പോൾ അത് പല ഭാഗങ്ങളിലും കാണാം. വേദത്തിൽ ആൾക്കാർ ഇങ്ങനെ തെണ്ടി നടക്കുന്നു ഭക്ഷണത്തിന് വേണ്ടി, ചീഞ്ഞ ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ പല ഉദാഹരണങ്ങളുമുണ്ട്. ഇവിടെയും അത് അത്തൊരു സന്ദർഭമാണ്. രണ്ടുപേർ ഭക്ഷണം കഴിക്കാതിരിക്കും ഒരു ബ്രഹ്മചാരി അവിടെ ചെല്ലുന്നു എന്നുള്ളതാണ്. ഈ രണ്ടുപേരെ കുറിച്ച് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നിടത്താണ് കള്ളത്തരം. അത് രണ്ടുപേർക്കും ഈ രണ്ടു പേരുണ്ട്. പേര് ഒരാൾക്ക് രണ്ട് പേര് വീതമാണ്. അത് ഒരാളുടെ പേര് ശൗനകൻ എന്ന കാപ്പേയൻ, ഒരാളുടെ പേര് രണ്ട് പേരാണ്. ഇത് പഴയ കാലത്ത് ഇത് ഒരു സാധാരണ സംഭവമാണ്. ശുനകൻ എന്ന് പറയുന്ന ആളിന്റെ മകനായതുകൊണ്ട് അവന് ശൗനകൻ എന്നും പേരുണ്ട്. കപി എന്ന് പറയുന്ന ഒരാളുടെ ഗോത്രത്തിൽ വന്നതുകൊണ്ട് കാപയൻ എന്നും പേരുണ്ട്. അപ്പോൾ ഒരാൾക്ക് രണ്ടു പേരുണ്ട്. എന്തൊക്കെയാണ്? ശൗനകനും കാപയനും. ഇതൊരാളുടെ പേര്. പിന്നെ രണ്ടാമതൊരാളുണ്ട്. അയാളുടെ പേര് അഭിപ്രദാരി എന്നാണ്. അഭിപ്രദാരി അയാളുടെ പേരാണ്. ഇയാൾക്ക് ചൈത്രരഥി എന്ന് പറയുന്ന ഒരു പേരുകൂടി ഭാഷകാരൻ കൽപ്പിക്കുകയാണ്. ചൈത്രരഥി. വാസ്തവത്തിൽ ഇയാൾക്ക് വേറൊരു പേരുണ്ട്, കാക്ഷസേനി എന്നൊരു പേരാണ് ഇവിടെ പറയുന്നത്. ചൈത്രരഥി എന്ന് പറയുന്ന ഒരു പേര് അവിടെ ഇല്ല. രണ്ടാമത്തെ ആളിന് രണ്ട് പേരാ ഉള്ളത്. ഒന്നെന്താണ്? അഭിപ്രദാരി. മറ്റൊരു പേരെന്താണ്? കാക്ഷസേനി. ഈ രണ്ടു പേരെ ഇവിടെ പറയുന്നുള്ളൂ. അഭിപ്രദാരി എന്ന് പറയുന്ന ആളുടെ പേര്. കാക്ഷസേനി എന്ന് പറയുന്നത് കക്ഷസേനൻ എന്ന് പറയുന്ന ഒരാളുടെ വംശത്തിൽ പറഞ്ഞതുകൊണ്ടാണ് കാക്ഷസേനി. രണ്ടുപേരാണ് അയാൾക്കുള്ളത്. പേരുകൾ പോയാൽ ഇത് മനസ്സിലാകത്തില്ല. ആദ്യത്തെ ആളുടെ പേരെന്താണ്? രണ്ടുപേര് പറഞ്ഞു, കാപേനും ശൗനകനും. രണ്ടാമത്തെ ആളിന് രണ്ടു പേരുണ്ട്. ഏതൊക്കെയാണ്? അഭിപ്രദാരിയും കാക്ഷസേനിയും. രണ്ടുപേര്. ഇപ്പൊ ഓരോരുത്തർക്കും ഈ രണ്ടുപേരെ അവിടെ പറയുന്നുള്ളൂ. ഭാഷകാരൻ ഈ അഭിപ്രദാരിക്ക് ഒരു പേരൂടെ പറയുന്നുണ്ട്. എന്താണോ? ചൈത്രരഥൻ എന്ന് പറയുന്ന ഒരു പേരൂടെ പറയുന്നു. എന്തിനാ പറയുന്നത്? കൽപ്പിക്കുകയാണ് അവിടെ. അങ്ങനെ ഒരു പേരവിടെ പറയുന്നുണ്ട്. ഈ ചൈത്രരഥൻ എന്ന് പറയുന്ന ആള് ക്ഷത്രിയനാണ് എന്നാണ് ഭാഷകാരന്റെ അഭിപ്രായം. ചൈത്രരഥൻ എന്ന് പറയുന്ന ആള് ക്ഷത്രിയനാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന അഭിപ്രദാരിയും ക്ഷത്രിയനാണ്. മനസ്സിലായോ? ചൈത്രരഥൻ ആരാണ്? ക്ഷത്രിയനാണ്. അതുകൊണ്ട് ഇവിടുത്തെ അഭിപ്രദാരി ആരാണ്? ക്ഷത്രിയനാണ്. ഇതാണ് ഭാഷകാരന്റെ നിലപാട്. എന്നാൽ ഇവിടെ ചൈത്രരഥൻ എന്നൊരു പേരുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ ഒരു പേരുണ്ടെന്ന് ഭാഷകാരൻ പറയാണ്. അങ്ങനെ ഒരു പേരവിടെ ഇല്ല, ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ അഭിപ്രദാരി ചൈത്രരഥനായതുകൊണ്ട് അയാൾ ക്ഷത്രിയനാണ്. മനസ്സിലായോ? ശരി, ഇയാൾ ക്ഷത്രിയനായതുകൊണ്ട് എന്താ ഗുണം? ഇതിന്റെ പൂർവ്വഭാഗത്തിലാണ് ജ്ഞാനശ്രുതിയുടെ കാര്യം പറഞ്ഞത്. അപ്പോ ഇവിടെ ഈ ഭാഗത്തിൽ പറയുന്ന അഭിപ്രദാരി ക്ഷത്രിയനായതുകൊണ്ട് ജ്ഞാനശ്രുതിയും ക്ഷത്രിയനായിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ആർക്കും ഇത് മനസ്സിലാകത്തില്ല. എന്തായി പറയുന്നു? ഇത് ആർക്കും മനസ്സിലാകത്തില്ല. അഞ്ജനം വന്നത് എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്നാണ്. അഞ്ജനത്തിന്റെ നിറം എന്താ? എന്താണ് അഞ്ജനം? എന്താണ് നിറം? അഞ്ജന കണ്ണെഴുതി നാലിന് താലി ചാർത്തി. കേട്ടിട്ടുണ്ടോ പാട്ട്? അടുക്കള വാതിൽ. അഞ്ജനത്തിന്റെ കളർ എന്തെന്ന്? കറുപ്പാണ്. സ്വർണം കണ്ണെഴുതി എന്ന് പറഞ്ഞ സ്വർണം കൊണ്ട് ആരെങ്കിലും കണ്ണെഴുതും? സിനിമാ പാട്ട് പോലെ നമുക്ക് പാടി കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്? ഒരു മഷി കണ്ണെഴുതാൻ ഉപയോഗിക്കുന്ന സാധനം എന്താണ്? കറുത്തിരിക്കോ ചുവന്നിരിക്കോ മഞ്ഞയാണോ? ആ പിന്നെന്താ? അപ്പൊ അഞ്ജന വന്നത് എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. മഞ്ഞൾ എന്ത് കളറ എന്ന് പറയുമ്പോഴാണ് ഈ മൊത്തം ഈ വ്യാഖ്യാനം മനസ്സിലായ? ഇത് മലയാളത്തിൽ സാധനം പറയും പയറത്ര, അരി അഞ്ഞാഴി, ഇങ്ങനെയൊക്കെ ഇത് പറയും. ഈ പറയുന്ന പോലെയാണ് ഈ വ്യാഖ്യാനം. എന്താണ് ഇവിടെ രണ്ടാൾക്കാരാണ് ഉള്ളത്? ഒരാളിന്റെ പേര് കാപേയനെന്നും ശൗനകനെന്നും മറ്റേ ആളിന്റെ പേര് അഭിപ്രദാരിയെന്നും കാട്ടുസേനിയെന്നും. ഈ അഭിപ്രദാരി എന്ന് പറയുന്ന ആളുടെ പേര് കാക്ഷസേനി എന്ന് പറയാൻ കാരണം കാക്ഷസേനന്റെ നേരിട്ടുള്ള സന്തതിയോ സന്താന പരമ്പരയിൽപ്പെട്ട ആളോ ആകാം. ഭാഷ്യകാരൻ പറയുന്നു ഇയാള് ചൈത്രരഥിയാണ് എന്ന് പറയുന്നു. ചൈത്രരഥിയാരാണ്? ക്ഷത്രിയനാണ്. അതുകൊണ്ട് ഈ അഭിപ്രദാരി ക്ഷത്രിയനാണ്. അതുകൊണ്ട് ഇവിടെ എന്താ പ്രയോജനം ക്ഷത്രിയനാക്കിയുണ്ട്? കാരണം ഇതൊരു അധ്യായം എന്ന് വെച്ചോളുക, എന്റെ തൊട്ടു മുമ്പ് അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനശ്രുതിയും ക്ഷത്രിയനാണ്. എന്തുകൊണ്ട്? ഇവിടുത്തെ അഭിപ്രദായം ക്ഷത്രിയനായുണ്ട്. ഇത് മനസ്സിലായോ എന്നാ ഞാൻ ചോദിച്ചത്. മനസ്സിലായ? ബന്ധം ഇവർ തമ്മിലുള്ള ബന്ധം, ഇയാളും ക്ഷത്രിയനായുണ്ട്, അയാളും ക്ഷത്രിയനായി. മുമ്പ് പറഞ്ഞ ഒരു സമ്മർഗവിദ്യ ഉണ്ടല്ലോ, അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ വരുന്ന ഭാഗം. അങ്ങനെ തുടർച്ചയായി വരുന്നതാണെങ്കിൽ അതിന്റെ അർത്ഥവാദമാണ് ഈ വരുന്ന ഭാഗം. അതുകൊണ്ട് അതൊക്കെ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നതാണ് അതിനെയൊക്കെ യോജിപ്പിക്കാൻ വേണ്ടി. ഈ രണ്ടാമത് പറഞ്ഞ അഭിപ്രദാരി ചൈത്രരഥി ആണ്, അതുകൊണ്ട് അയാൾ ക്ഷത്രിയനാണ്, ഇയാൾ ക്ഷത്രിയനായതുകൊണ്ട് മുമ്പ് പറഞ്ഞ ജ്ഞാനശ്രുതിയും ക്ഷത്രിയനാണ്. ഇവർ തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇനി ചൈത്രരഥി എന്ന് ഇയാളെക്കുറിച്ച് പറയുന്നേയല്ല, ഇയാളെക്കുറിച്ച് പറയുന്നത് എന്താണ്? കാക്ഷസേനി എന്നാണ്. ചൈത്രരഥി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ചിത്രരഥന്റെ മകനായാലേ ചൈത്രരഥിയാവും. അത് പഴയകാലത്ത് ഈ അത് നിങ്ങൾ വ്യാകരണം പഠിക്കണം. ഭൃഗുവിന്റെ മകനാണ് ഭാർഗവൻ എന്ന് പറയുന്നത്, വസുദേവന്റെ പുത്രനാണ് വാസുദേവൻ. ഇങ്ങനെ അതിന് വ്യാകരണത്തിന് നിയമമുണ്ട്. പഴയകാലത്ത് അങ്ങനെയാണ് പേര് ഉപയോഗിക്കുന്നത്. അച്ഛൻ്റെ പേരിനൊന്ന് വിപുലപ്പെടുത്തിയ മകന്റെ പേരാവും, പഴയൊരു രീതിയാണ്. പാണ്ഡുവിന്റെ പുത്രനാണ് പാണ്ഡവൻ, കുരുവിന്റെ പുത്രനാണ് കൗരവൻ, അല്ലെങ്കിൽ ആ വംശത്തിൽ പിറന്നവൻ. ഇങ്ങനെയൊക്കെ ധൃതരാഷ്ട്രന്റെ പുത്രനാണ് ധാർത്തരാഷ്ട്രൻ, ഇതുപോലെ ചൈത്രരഥി എന്ന് പറഞ്ഞാൽ ചിത്രരഥന്റെ മകനാണ്. അപ്പോ ഈ അഭിപ്രദാരി ചൈത്രരഥിയാണ്. എന്തുകൊണ്ട്? അയാൾ ചിത്രരഥന്റെ പുത്രനാണ്. പക്ഷെ ഇവിടെ അഭിപ്രദാരിയെ കുറിച്ച് എന്താ പറയുന്നത്? അയാൾ കാക്ഷസേനിയാണ്. എന്തുകൊണ്ട് കാക്ഷസേനി? എന്തുകൊണ്ടായി? കക്ഷസേനന്റെ പുത്രനായോണ്ടാണ് കാക്ഷസേനിയത്, അല്ലെങ്കിൽ ആ ഗോത്രത്തിൽപ്പെട്ടോണ്ടാണ്. പക്ഷെ ഭാഷകാരൂടെ എന്താ പറയുന്നത്? ഇയാള് ചൈത്രരഥനാണ്, എന്തുകൊണ്ട്? ചിത്രരഥന്റെ പുത്രനായതുകൊണ്ട് എന്നർത്ഥം. അപ്പൊ ഇത്രയും പാടുപെട്ട് ഇയാളെ ചൈത്രരഥനാക്കുന്ന എന്തിന്? അത് പറയുന്നത് ഈ വേദത്തിൽ തന്നെ താണ്ഡ്യബ്രാഹ്മണം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കാപേയന്മാര് ചിത്രരഥന്റെ പുരോഹിതന്മാരാണെന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? കാപേയന്മാരെന്ന് പറയുന്നവര് കപിയുടെ ഗോത്രത്തിൽപ്പെട്ടവര് ചിത്രരഥന്റെ പുരോഹിതന്മാരാണെന്ന്. ഈ പൗരോഹിത്യത്തിന് അങ്ങനെ ഒന്നുണ്ട്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ പൗരോഹിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൗരോഹിത്യം ഇന്നും അങ്ങനെയാണ് നടക്കുന്നത്. പരമ്പരയായിട്ട് പൗരോഹിത്യം ഒരു കുടുംബത്തിനായിരിക്കും. എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. ഈ ക്ഷേത്രത്തിന്റെ പുരോഹിതൻ എന്ന് പറയുന്നത് അതുപോലെ പണ്ട് രാജാക്കന്മാർക്കും അങ്ങനെയായിരുന്നു. ഒരു പുരോഹിതൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വംശപരമ്പരയിൽ തന്നെ എന്താണ്, ഇപ്പൊ സൂര്യവംശത്തിന്റെ പുരോഹിതനാണ് വസിഷ്ഠൻ. ദശരഥന്റെയും രാമന്റെയും ഒക്കെ പുരോഹിതനാരായിരുന്നു? വസിഷ്ഠനായിരുന്നു. അതുപോലെ ഇപ്പൊ ചിത്രരഥനെന്ന് പറയുന്ന ഒരാളിന്റെ പുരോഹിതരാണ് കാപേയന്മാര്, കാപ്പിയുടെ ഗോത്രത്തിൽ പറഞ്ഞ കാപേയന്മാര്. ഇതെവിടെ പറയുന്നു? ചാന്തോക്യത്തിലല്ല, വേദത്തിൽ തന്നെ താണ്ഡ്യബ്രാഹ്മണം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പറയുന്നു. ഇത് മറ്റൊരു കഥ. ഇപ്പൊ ഇവിടും അതുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദ്യം വരും. അത് വേറൊരു ഭാഗത്തല്ലേ പറയുന്നു. എന്ത് പറയുന്നു? കാപേയന്മാര് എന്താ പറയുന്നു? ചിത്രരഥന്റെ പുരോഹിതനാണ്. ചിത്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അയാളുടെ പുരോഹിതനാണ് ആര്? കാപേയന്മാർ. ചിത്രരഥൻ ഒരു ക്ഷത്രിയനാണ്. അപ്പൊ കാപേയൻ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും ബ്രാഹ്മണനായിരിക്കും. കാപേയൻ എന്ന് പറയുന്നത് ബ്രാഹ്മണനായിരിക്കും. അവര് ചിത്രരഥന്റെ പുരോഹിതന്മാരാണ്. ഇത് വേറെ ഒരു ഭാഗത്ത് പറയുന്നു. ഇവിടെ എന്തിനാണ് കൊണ്ടുവരുന്നത്? ഇവിടെയും ഒരു കാപേയന്റെ കാര്യം പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞതാണ്, ഒരു കാപേയനും അഭിപ്രദാരിയുമാണ് ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ. ഈ കാപേയൻ എന്ന് പറയുന്ന ആരാണ്? വേറൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന ചിത്രരഥന്റെ പുരോഹിതനാണ്. മനസ്സിലായോ? മറ്റൊരു സ്ഥാനത്ത് പറഞ്ഞിരിക്കുന്ന ചിത്രരഥന്റെ പുരോഹിതനാണ് ആര്? ഇവിടുത്തെ കാപേയൻ. അപ്പൊ ഈ കാപേയന്റെ അടുത്തിരിക്കുന്നവൻ പക്ഷികാരന്റെ വ്യക്തിയാണ്. കാവേന്റെ അടുത്തിരിക്കുന്ന അഭിപ്രദാരി ആ ചിത്രരഥന്റെ വംശത്തിൽ പിറന്ന ആരോ ഒരാളായിരിക്കണം. ഇപ്പൊ ശരിയായ വേറെ ഒരു ഭാഗത്ത് പറയുന്നു, ഒരു ചിത്രരഥന്റെ പുരോഹിതനാണ് ആര്? കാപേയൻ. ഇവിടെ കാപേയൻ എന്ന് പറയുന്നുണ്ട്. ആര്? ശൗനകൻ കാപേയനാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാപേയൻ എന്താ പറയുന്നത്? ഈ കാവേയന്റെ അടുത്തിരിക്കുന്ന വ്യക്തി ആ ചിത്രരഥന്റെ വംശത്തിൽപ്പെട്ട ഒരു ചൈത്രരഥിയായിരിക്കണം എന്നാണ്. എന്തുകൊണ്ട്? ഇവിടെ അടുത്തിരിക്കുന്നുണ്ട്, മറ്റത് വേറെ എവിടെയാണെന്ന ഒരു സംഭവമാണ്. മനസ്സിലായോ? ഇപ്പൊ നീയും അയാളും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മാവിൻ്റെ ഇറ്റപ്പൻ്റെ കൊച്ചച്ഛൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അളിയൻ്റെ ഇളയ മകൻ്റെ അനിയൻ്റെ പുത്രൻ എന്ന് പറയും പോലെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായാലേ ഇതും മനസ്സിലാവും, ആ ബന്ധം പറഞ്ഞതുപോലെ. അപ്പൊ ഇവിടെ ഒരു കാവ്യനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ അടുത്തൊരു ചൈത്രരഥി ഇരിക്കുന്നുണ്ട്, ഈ ഒരു അഭിപ്രദായി ഇരിക്കുന്നുണ്ട്, ഇയാൾ ചൈത്രരഥിയാണ്, എന്തുകൊണ്ട്? കാവ്യന്മാര് ചിത്രരഥന്റെ പുരോഹിതനാണ്, അതുകൊണ്ട് ഇപ്പൊ കാവ്യന്റെ അടുത്തിരിക്കുന്ന അഭിപ്രദായി ആ ചിത്രരഥന്റെ വംശത്തിൽ പറഞ്ഞ ഒരു ചൈത്രരഥിയായിരിക്കും. അപ്പൊ ഈ അടുത്തിരിക്കുന്നവൻ ക്ഷത്രിയനാണ്. പക്ഷെ ഇവിടെ വേറെ പ്രശ്നമുണ്ട്, ഈ അഭിപ്രദായിയെ കുറിച്ച് പറയുന്ന ഇയാള് കാക്ഷസേനി എന്നാണ്, കക്ഷസേനന്റെ വംശത്തിൽപ്പെട്ടവനെന്നാ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കോരിക്കും. ഇത് ഒരുമിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. ഒന്ന്, ഈ അഭിപ്രദായി കാക്ഷസേനിയാണ്. ഭാഷ്യകാരം പറയുന്നു ഇയാള് ചൈത്രരഥനാണ്. എന്തുകൊണ്ട്? ഇയാള് ചിത്രരഥന്റെ വംശത്തിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് എന്താണ്? ചിത്രരഥൻ ക്ഷത്രിയനാണ്. അതെങ്ങനെ മനസ്സിലായി? കാവ്യന്മാര് ചിത്രരഥന്റെ പുരോഹിതന്മാരാണ്, അതുകൊണ്ട് ഇവിടെ എന്താ, ഈ കാവ്യന്റെ അടുത്തിരിക്കുന്ന അഭിപ്രദായി ഒരു ചൈത്രരഥിയാണ് എന്ന് വെച്ചാൽ ആ ചിത്രരഥന്റെ വംശത്തിൽപ്പെട്ട ക്ഷത്രിയനാണ്. അതുകൊണ്ടെന്താ ഇങ്ങനെ ഈ കാവ്യന്റെ അടുത്തൊരു ക്ഷത്രിയ ഇരിക്കുന്നുണ്ട്? മുമ്പ് പറഞ്ഞ കഥയിലെ അത് വേറൊരു കഥയാണ്. ആ കഥയിലെ മെയിൻ കഥാപാത്രമായിരിക്കുന്ന ജാനശ്രുതിയും ഒരു ക്ഷത്രിയനാണ്. ഇതാണ് മുഴുവൻ കഥ. ഇപ്പൊ മനസ്സിലായ പറയാമോ ആർക്കെങ്കിലും ഈ കഥ? നാളെ പറഞ്ഞാലും മതി. ഇത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല, കാരണം പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഭ്രാന്തന്മാരെ പോലെ പറയുക. ആര്? ഭാഷ എഴുതിയ ആള്. എന്തിനു വേണ്ടി? ഇതാണ് ഗുരു പറഞ്ഞത്. എന്താണ്? ശങ്കരാചാര്യർ ജാതിയെ സമർത്ഥിക്കുന്നതിന് ബുദ്ധി കൊണ്ട് പറന്നു. ബുദ്ധി കൊണ്ട് പറന്നത് ശരിയാണ്, പക്ഷെ ഒരിടത്തും എത്തിയില്ല. പറന്ന് മേളിൽ പോയി ചിറകറ്റ് താഴെ വീണതേ ഉള്ളൂ. ഇപ്പൊ വെറുതെ അല്ല അങ്ങനെ പറഞ്ഞു, ബുദ്ധി കൊണ്ട് പറന്നു. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്, ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതിന് വളരെ വിപുലമായ അർത്ഥമാണ്. മനസ്സിലായോ? നമ്മുടെ സ്വാമിമാർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. ഈ ബുദ്ധി കൊണ്ട് പറന്നു എന്ന് പറഞ്ഞാ എന്താണ് പറഞ്ഞത്? ഇവർ ഈ ബുദ്ധി കൊണ്ട് പറക്കുന്ന മുഴുവൻ കസേര കളിക്കാണ്. ഇതുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ് ഗുരു ഈ ബുദ്ധി കൊണ്ട് പറന്നു എന്ന് പറയുന്നത്? എന്താണ് ശങ്കരാചാര്യ പറഞ്ഞാൽ മനസ്സിലാക്കണമെങ്കിൽ തലയിൽ തൈരൊഴിക്കേണ്ടി വരും, ചൂടുവെള്ളവും കൂടെ ചേർത്തൊഴിക്കും. കാരണം ഇത് ബുദ്ധി കൊണ്ട് പറന്ന കാര്യമാണ്, മനസ്സിലാക്കുക അത്ര എളുപ്പമുണ്ട്. ഇപ്പൊ ശൗനകന്റെ അടുത്തിരുന്ന അഭിപ്രദായിയെ ക്ഷത്രിയനാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കളി കളിച്ച് വേറെ എവിടെയോ താണ്ടി ബ്രാഹ്മണത്തിൽ കിടന്ന ഒരു സംഭവത്തെ കൊണ്ടുവന്നിട്ട് ഈ അഭിപ്രദായിയെ എന്താക്കി? ചൈത്രരഥിയാക്കി. വാസ്തവത്തിൽ അയാൾ കാക്ഷസേനിയാണെന്ന് അവിടെ പറയുന്നുണ്ട്, അയാൾ ചൈത്രരഥിയാണെന്ന് അവിടെ പറയുന്നുമില്ല, ചൈത്രരഥനാണെന്ന് പറയുന്നുമില്ല. എന്നിട്ട് ഇത് രണ്ടാമത്തെ കഥയാണ്, മുമ്പ് വേറൊരു കഥയാണ്. ഇത് രണ്ട് കഥകളാണ്. ആദ്യത്തെ കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നത് രൈക്യനും ജ്ഞാനശ്രുതിയാണ്. രണ്ടാമത്തെ കഥയിലെ കഥാപാത്രങ്ങളെന്ന് പറയുന്നത് ശൗനകനും അഭിപ്രദായിയുമാണ്. ഈ രണ്ട് കഥയും തമ്മിൽ ഒരു ബന്ധവുമില്ല. കഥകൾ രണ്ടും സ്വതന്ത്രമായ കഥകളാണ്. എന്നിട്ട് പറയുന്നു രണ്ടാമത്തെ കഥയിലെ ഒരാള് ക്ഷത്രിയനായതുകൊണ്ട് ഒന്നാമത്തെ കഥയിലെ ആളും ക്ഷത്രിയനാണ്. ഇത് തമ്മിൽ എന്താ ബന്ധം? ജാതി എങ്ങനെ ഒന്നാവുന്നു? അതുകൊണ്ട് ക്ഷത്രിയന് വിദ്യ ഉപദേശിച്ചു, ശൂദ്രന് വിദ്യ പാടില്ല. അപ്പൊ ശൂദ്രന് വിദ്യ പാടില്ല എന്ന് പറയുന്നതിന് വേണ്ടി എന്തുമാത്രം കൃത്രിമ ബുദ്ധിയാ ഉപയോഗിച്ചത്? ഇതിപ്പോ ഇതിരുന്ന് ആദ്യം ഒരാൾ വായിക്കുന്ന ആളിന് ഇത് പിടികിട്ടത്തില്ല. പെട്ടെന്ന് എന്താ ഇതൊക്കെ യോജിപ്പിച്ചെടുത്താൽ ഒരു പ്രയാസം വരും. മൊത്തം പിടികിട്ടിയ ഇല്ല, ഒരു പുക പോലെ തോന്നും. ശൂദ്ധനത് മനസ്സിലാകേണ്ട കാര്യമൊന്നുമില്ല. ശൂദ്ധന് പാടില്ല എന്ന് വെച്ചാൽ പാടില്ല തന്നെ, അവനെന്തിനാ മനസ്സിലാകുന്നു? പഠിപ്പിക്കാതിരുന്നാ പോരെ. ശൂദ്രനെ മനസ്സിലാക്കാനല്ല ഇത്. ഇത് ഒരുക്കുന്നത് ബ്രാഹ്മണനെ, ഇത് പഠിക്കുന്നവനെ പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശൂദ്രനെ എന്ത് മനസ്സിലാക്കാനാ? അതായത് പഠിപ്പിക്കേണ്ടവരെ മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത്. അവനെ പഠിപ്പിക്കരുത്, അവന് അധികാരമില്ല എന്നാണ്. അല്ല, അവനെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനില്ല. അവനെ പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അവനിതൊന്നും അറിയേണ്ട കാര്യമില്ല. പഠിപ്പിക്കേണ്ടവരിതൊക്കെ അറിഞ്ഞിരിക്കണം, ആരെ പഠിപ്പിക്കണം ആരെ പഠിപ്പിക്കണ്ട. അവനൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പൊ പഠിപ്പിക്കാതിരുന്നാൽ, അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാലുള്ള പ്രയോജനം എന്താണ്? ഇപ്പൊ പഠിപ്പിക്കേണ്ടവൻ മനസ്സിലാക്കുന്നു, അവനെ പഠിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതൊരു നിയമമായി എന്താണ്, ശൂദ്രന് വിദ്യ കൊടുക്കാൻ പാടില്ല. അപ്പൊ അവൻ ഇതൊന്നും പഠിക്കുന്നില്ല, അപ്പൊ ഇവൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല, അവനും ചിന്തിക്കാൻ പോകുന്നില്ല. അവനൊരു കാര്യം മാത്രം അറിയാൻ എന്താണ്, എനിക്ക് പഠിക്കാൻ പാടില്ല, ഇത് മാത്രം അറിയാം. അപ്പൊ എനിക്ക് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പിന്നെ ഇത് ഇവന്റെ വിശ്വാസമാവും. എന്താണോ, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് പൊട്ടിപ്പോവും, എൻ്റെ ചെവി പൊട്ടിപ്പോവും വേദം കേട്ട് കഴിഞ്ഞാൽ. അവൻ സ്വയം അങ്ങ് വിശ്വസിക്കും, പിന്നെ അത് വിശ്വാസമായി മാറും. ആദ്യം യവനെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കും, പിന്നെ അത് അവൻ്റെ വിശ്വാസമാവും. പിന്നെ അവൻ ഒരു കാരണവശാലും പഠിക്കാൻ ധൈര്യപ്പെടത്തില്ല. അങ്ങനെ അവനെ എന്തിനാ, ഒന്നിനു കൊള്ളാത്തവനാവും. അതാണ് ഇവിടെ പണ്ട് ക്ഷേത്രപ്രവേശനം അനുവദിച്ചപ്പോ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലാത്തവർ കയറാൻ മടിച്ചു. കാരണം കയറി കഴിഞ്ഞ് വിഗ്രഹത്തിൽ നോക്കിയാൽ കണ്ണു പൊട്ടിപ്പോകുമെന്നാണ്. പണ്ട് ഒരുപാട് പേര് ക്ഷേത്രത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം വന്നിട്ടും എത്രയോ കാലം കഴിഞ്ഞാണ് പിന്നെ ആൾക്കാർ ക്ഷേത്രത്തിൽ കയറുന്നത്. 10-20 വർഷം കഴിഞ്ഞാലും പിന്നെ ഈ ആൾക്കാരൊക്കെ ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങിയത് പേടിയായിരുന്നു പോകുന്നത്. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. ശൂദ്രന് പാടില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പഠിക്കാൻ ധൈര്യപ്പെടത്തില്ല. ആരെങ്കിലും അതിന് തയ്യാറായാൽ അത് എല്ലാ ഇങ്ങനെയുള്ള അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഒക്കെ എതിരായിട്ട് അത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് ആരെയും കിട്ടത്തില്ല. സഹോദരനയ്യപ്പൻ എന്താണ് പന്തി ഭോജനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ആകെ ഒരേ ഒരു പൊലേനെയാണ് കിട്ടിയത് ആദ്യം. വേറെ ആരും തയ്യാറായില്ല. കൂടെ ഇരുന്ന് ഈഴവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കിട്ടിയത് ഒരു പൊലേനെ. ആരും തയ്യാറാവത്തില്ല, ഭയമാണ്. എങ്ങനെ? അത് സഹോദരനയ്യപ്പ ഇത് പറഞ്ഞതാണ്. അത് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സഹോദരനയ്യപ്പ മാത്രമല്ല, ഈ ശങ്കരാചാര്യർ പറയുന്ന തത്വം അദ്വൈതം, ആ അദ്വൈതത്തിൽ ഗുരുദേവൻ പിന്തുടരുന്നു എന്ന് ഗുരുദേവൻ പറയുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ ശങ്കരാചാര്യരുടെ ബഹുമാനമായിരുന്നു ഒരു തത്വചിന്തയിൽ. അത് ശരിയാണ്, അല്ലെന്നാരും പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സഹോദരനെ ഇപ്പം പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യത്തിൽ. തത്വചിന്തയുടെ കാര്യത്തിൽ ശങ്കരാചാര്യരെ പിന്തുടരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യ ബഹുമാനം ഉണ്ടായിരുന്നു. തത്വചിന്തയിൽ ഗുരു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ പറയുമോ ശങ്കരൻ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന്? ജാതി മനുഷ്യരിൽ കയറി മൂത്തുപോയതിന് ശങ്കരാചാര്യരും ഉത്തരവാദിയാണെന്നൊക്കെ പറയൂ. രണ്ട് വശമുണ്ട്, നമ്മൾ ഇതിന്റെ ഒരു വശമാണ് പറയുന്നത്. എന്തുകൊണ്ട്? കാരുണികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരുണയുള്ളവനെന്ന് പറഞ്ഞാൽ തത്വം ഉപദേശം കൊണ്ട് മാത്രമായില്ല, ബാക്കിയുള്ള വിഷയങ്ങളിൽ എന്ത് സമീപനമാണ് എടുത്തത് എന്നുള്ളതാണ്. അത് ശരിയാണ്. ശങ്കരാചാര്യരോട് ആ കാര്യത്തിൽ ഏത് തത്വചിന്തയുടെ കാര്യത്തിൽ ബഹുമാനമുണ്ടായിരുന്നു, ഈ കാര്യത്തിൽ അതില്ലായിരുന്നു. ശങ്കരാചാര്യർ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റുകാരനാണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് സംഗതി സ്പഷ്ടമല്ല. ഇതിന് രണ്ട് വശങ്ങളുണ്ട്, ഒന്ന് തത്വചിന്തയുടെ വശം, ഒന്ന് ജാതിയുടെ വശം. ജാതിയുടെ വശത്തിൽ വരുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. അവിടെ എല്ലാ കൃത്രിമത്വവും കാണിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ശങ്കരാചാര്യർ ഉറപ്പിച്ചു ശൂദ്രന് വേദം പഠിക്കാൻ അവകാശമില്ല എന്ന് വെച്ചാൽ ശൂദ്രന്മാരെ വീണ്ടും ശങ്കരാചാര്യരുടെ കാലത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ പിൽക്കാലവും നിർത്താൻ പറ്റി ശങ്കരാചാര്യർ. അപ്പൊ ഈ നാല് മുക്കലും നാല് മഠങ്ങൾ സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അത് ഇന്ന് ശങ്കരാചാര്യന്മാർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗോവർദ്ധന മഠത്തിൽ നിശ്ചലാനന്ദ എന്ന് പറഞ്ഞൊരു വിവരദോഷി ശങ്കരാചാര്യരുണ്ട്. അയാൾ പറയുന്നു ഇന്നും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, മിശ്രവിവാഹം പാടില്ല, ജാതി അങ്ങനെ തന്നെ നിൽക്കണം, ഞങ്ങള് ബ്രാഹ്മണരാണ്, എല്ലാവരുടെയും ഗുരുക്കന്മാര്, രാജ്യം ഭരിക്കുന്നവർ ഞങ്ങളോട് ചോദിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാവും, പിന്നെ ഞങ്ങൾ എന്തിനാ അവിടെ ഇരിക്കണെന്നാ പുള്ളി ചോദിക്കുന്നത്. ഞാനിവിടെ ശങ്കരാചാര്യ എന്തിനിരിക്കുന്നു, ഇവരൊന്നും എന്തുകൊണ്ട് എന്നോടൊന്നും ചോദിക്കുന്നില്ല. അയാളെ ഇരുന്നോണ്ട് പറയണം പരസ്യമായി യൂട്യൂബിലുണ്ട്, ഞാൻ ശങ്കരാചാര്യരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്നോട് ആലോചിച്ചിട്ടല്ലേ ചെയ്യേണ്ടതെന്നാ പറയുന്നത്. എന്തുകൊണ്ട്? ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും പ്രധാന പ്രസിഡന്റിനെക്കാളും മേളയാണ്, എന്തുകൊണ്ട്? ഞാൻ ബ്രാഹ്മണനാണ്, ശങ്കരാചാര്യരാണ്, എന്റെ ജോലി ധർമ്മം സ്ഥാപിക്കുകയാണ്, എന്നുവെച്ചാൽ ജാതിയെ നിലനിർത്തുകയാണ്. ഇതൊക്കെ പറയുന്ന ഒരു പമ്പര വെഡി ഇന്നത്തെ കാലത്തും ജീവിച്ചിരിപ്പുണ്ട്. അയാളുടെ പേരാണ് ശങ്കരാചാര്യർ, നിശ്ചലാനന്ദ. എന്തുകൊണ്ട് അയാളെ തെറ്റു പറയാൻ പറ്റില്ല? കാരണം ശങ്കരാചാര്യർ പറഞ്ഞാണ് അയാളും പറയുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞാണ് അയാളും പറയുന്നത്. അയാളെ മാത്രം അതിൽ കുറ്റക്കാരനാക്കാൻ പറ്റത്തില്ല. പിന്നെ ആ തെറ്റിനെ കുറേയൊക്കെ മയപ്പെടുത്തി ന്യായീകരിക്കാൻ ഇപ്പൊ കുറെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോ വർഷങ്ങൾക്ക് മുമ്പ് ഗോൾവർക്കർ എഴുതി വെച്ച് ഈ ജാതി വ്യവസ്ഥ ഇന്ത്യക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല, വളരെ ഗുണം ചെയ്ത ഒരു കാര്യമാണ് ചാതുർവർണ്ണി എന്നിട്ട് ജാതി വ്യവസ്ഥ എഴുതി വെച്ചതാണ്. പക്ഷേ ഇന്നലെ മെനയാന്ന് ഇപ്പോഴത്തെ RSS ചീഫ് പറഞ്ഞ് ഇവിടുത്തെ ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് പുരോഹിതന്മാരുണ്ടാക്കിയതാണ്, ദോഷമാണ്, അത് കളയേണ്ടതാണെന്ന് ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഹൻ ഭഗവത് ഇപ്പൊ പറഞ്ഞു. അപ്പം മറ്റേളെന്താ പറഞ്ഞത്? മാറ്റി പറയാൻ എത്ര കാലമെടുത്ത്? നമ്മളിത് എത്രയോ കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറഞ്ഞപ്പോൾ RSS എന്നെ അടിക്കാൻ വന്നിട്ടുണ്ട്. ഏത്? ഇതേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, പുരോഹിതന്മാരുണ്ടാക്കിയാണ്, അത് കളയേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്താനും തല്ലാനും ഒക്കെ വന്നു. അതേ കാര്യം ഇപ്പൊ മോഹൻ ഭഗവത് പറഞ്ഞപ്പോൾ ഇവർ പോയി അടിക്കുമോ? ഇല്ല, മോഹൻ ഭഗവത് പറഞ്ഞാൽ അവർ അത് അംഗീകരിക്കും, നമ്മൾ പറഞ്ഞാൽ ഇനിയും അടിക്കാൻ വരും. മാറ്റം വരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി അവർ മാറാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായോ? ഈ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയമായ ഒരു നേട്ടത്തിന് വേണ്ടി, അത് അടിസ്ഥാനപരമായ ഒരു മാറ്റമല്ല, ഉപരിപ്ലവമായ ഒരു മാറ്റമാണ്. അത് അടിസ്ഥാനപരമായി മാറും, ഭാവിയിൽ അത് മാറിയേ പറ്റും. ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. അടിസ്ഥാനപരമായി മാറിയേ പറ്റും. പക്ഷെ ഇപ്പൊ എങ്ങനെ ഞങ്ങളിതാ മാറുകയാണേ, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഇത് തുറന്നു പറഞ്ഞത് പുരോഹിതന്മാരുണ്ടാക്കിയാണ്. ഇതാണ് നമ്മൾ എത്രയോ കാലം കൊണ്ട് പറയുന്നത്. ഏഹ്? ആ അത് തന്നെ പൊളിറ്റിക്സിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എങ്ങനെയെങ്കിലും മാറ്റം വരുത്തട്ടെ, പൊളിറ്റിക്സോ എന്ത് മണ്ണാങ്കട്ടെ ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറാകുക എന്ന് പറയുന്നത് അത് പിന്നെ ഇപ്പോൾ ആൾക്കാരെ ബോധ്യപ്പെടുത്താനാണ് ഈ മാറ്റം. അടിസ്ഥാനപരമായി മാറ്റം വരണം. അങ്ങനെ വരണമെങ്കിൽ ഇത് പറഞ്ഞാൽ പോരാ. ഇപ്പോൾ എന്തായാലും പറഞ്ഞല്ലോ ജാതി വ്യവസ്ഥയെ കളയണം. അപ്പോൾ പണ്ട് പറഞ്ഞു ഇത് ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഇത് ഗുണമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ എവിടെ പോയി? അതിപ്പോൾ എവിടെ പോയി? ഇപ്പം ഇത് ദോഷമാണ് മാറ്റണമെന്നല്ലേ ഇപ്പോൾ പറയുന്നു? ആ അന്നത്തെ സാഹചര്യം, ഇന്നത്തെ സാഹചര്യം ആണെങ്കിൽ നാളത്തെ സാഹചര്യം ഇതും ആയിരിക്കില്ല. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നാളത്തെ സാഹചര്യം ഇതും ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുകൂടെ നമുക്ക് ബോധം വേണം. ആ മാറ്റം നല്ലത് തന്നെയാണ്. മാറ്റത്തെ എപ്പോഴും നമ്മൾ അംഗീകരിക്കണം, ഉൾക്കൊള്ളണം, അത് ശരി തന്നെയാണ്. പക്ഷേ മാറ്റം ഉപരിപ്ലവമായ പോരാ, അടിസ്ഥാനപരമായി വേണം മാറ്റം. അങ്ങനെ മാറ്റം ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. ആ പറയുന്നതിലൊക്കെ ആത്മാർത്ഥതയും സത്യസന്ധതയും കൂടെ വേണം, അതുകൂടെ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനമായി വരേണ്ടത് RSS സർസംഘചാലകമായിട്ട് ഇതുവരെ ബ്രാഹ്മണനല്ലാത്ത ഒരേ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അവിടെയും മാറ്റം വരണം. ഇത്രയും കാലത്ത് ഡോക്ടർ ഹെഡ്ഗേവാർ തുടങ്ങി ഇന്നുവരെയുള്ള കാലത്ത് അബ്രാഹ്മണനായ ഒരാൾ, അത് ഏറ്റവും മേൽജാതിക്കാരനാണ്, ഒരാൾ കുറച്ചു കാലം ഇരുന്നു, അത് വളരെ കുറച്ചു കാലം ഇരുന്നു, ബാക്കി മുഴുവൻ ഇന്ന് വരെ ബ്രാഹ്മണരാണ് അതിൻ്റെ ടോപ്പിലിരിക്കുന്നത്. അതിനും ഒരു മാറ്റം വരണം. എന്തുകൊണ്ട് മറ്റുള്ളവരധികം വരുന്നില്ല? അതുകൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവർ മാറുന്നുണ്ട്. അപ്പോൾ അവരെന്ത് പറയും? യോഗ്യന്മാരല്ല വരാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യോഗ്യത എവിടെയുള്ളൂ? ആ അത് മാറണം. മറ്റുള്ളവരിൽ യോഗ്യന്മാരുണ്ടെന്ന് പറയണം. അങ്ങനെയൊക്കെ ഉള്ളവർ മാറ്റം വരണം. ശരി.